എന്തു പറയാൻ? എന്നാണ് അറിയേണ്ടത്, എന്നാണ് അറിയേണ്ടത്, എന്നാണ് ചിന്തിക്കേണ്ടത്, പിന്നെ അതിനോടൊപ്പം എന്താണ് പറയേണ്ടത്, എന്ന് പറയണം, എന്ന് പ്രവർത്തിക്കണം, അറിയുക എന്നുള്ളതാണ് മുഖ്യം. എല്ലാവരും തനിക്കൊപ്പം ഉദരം പങ്കിട്ടവരാണോ, ഒരു വയറ്റിൽ പിറന്നവരാണോ എന്നാണ് അറിയേണ്ടത്, ആണ് പറയേണ്ടതെന്ന് പറയുന്നത്. ഇതോർക്കുക, ഈ കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഓർക്കുക എന്ന് പറയുന്നത് സർവസാധാരണ ഉപയോഗിക്കുകയാണ് ചിന്തിക്കുക. അപ്പോ ചിന്തിക്കുകയാണെങ്കിൽ നാം ജീവികളെ കൊല്ലുന്നതും തെല്ലും കൃപയറ്റ് ഭുജിക്കയതും എങ്ങനെ? ഓർക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ നാം നമ്മൾ ജീവികളെ കൊല്ലുന്നതും പ്രാണികളെയെല്ലാം കൊല്ലുകയും എല്ലാം കൃപയറ്റ് ഭുജിക്കുകയും, അല്പം പോലും കൃപയറ്റ്, കൃപ കൂടാതെ, കാരുണ്യം കൂടാതെ, സ്നേഹം കൂടാതെ എന്നും പറയാം. കൃപയേറ്റ് കൊല്ലുകയും ഭുജിക്കുകയും രണ്ടും ചേർന്നു. തെല്ലും കൃപയേറ്റ് കാണുക, കൃപയില്ലാത്തവനെ കൊല്ലാൻ പറ്റും, കൊന്നിട്ട് തിന്നണമെങ്കിലും കൃപയില്ലാത്തവനെ കഴിയും, കാരുണ്യമില്ലാത്തവനെ അത് കഴിയും. എങ്ങനെ അതെങ്ങനെ സാധിക്കും എന്നുവെച്ചാൽ, എങ്ങനെയാന്ന് പറയുന്നത് നിഷേധാർത്ഥത്തിലാണ്, അത് കഴിയത്തില്ല. ഉള്ളിൽ കൃപയുള്ളവന് പ്രാണികളെയെല്ലാം കൊല്ലാൻ കഴിയത്തില്ല. തിന്നാനും കഴിയത്തില്ല എന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു, ഇതൊക്കെ ചിന്തിക്കുകയാണെങ്കിലെന്ന് പറഞ്ഞു. കാരണം ഈ മനുഷ്യൻ പ്രാണികളെയൊന്നും കൊന്ന് തിന്നരുത് എന്ന് പറയുമ്പോൾ സാറിന് അതിനൊരു എതിർവാദം പറയുന്നതാണ് ആൾക്കാർ. അതെങ്ങനെ പറയാൻ പറ്റും? ഒരു ജീവിയെ കൊന്ന് അതിൻ്റെ ആഹാരം കൊണ്ടല്ലേ ലോകത്ത് മറ്റൊരു ജീവി ജീവിക്കുന്നത്? സിംഹം മാനിനെ കൊല്ലുന്നുണ്ട്, അങ്ങനെ നമ്മൾ കാണുന്നില്ലേ? ഒരു ജീവി മറ്റൊന്നിന് ആഹാരമാണ്, പ്രകൃതിയുടെ നിയമമാണ്. അപ്പോൾ അത് പ്രകൃതിയുടെ നിയമമായിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്തിനാ കൊല്ലാതെയും തിന്നാതെയും ഇരിക്കുന്നത്? നമ്മൾ കൊല്ലാതെയും തിന്നാതെ ഇരുന്നു കഴിഞ്ഞാൽ ഹിംസ പ്രപഞ്ചത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ സംവിധാനം തന്നെ അങ്ങനെയാണ്, ഒരു ജീവി മറ്റൊന്ന് നേരാ. ഒരു ജീവി അതിൻ്റെ ഇരയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പം മറ്റൊരു ജീവി അതിനെ മറ്റൊന്നിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ജീവിയെ വേട്ടയാടുകയാണ്. രണ്ടും ഒരേ സമയം നടക്കുകയാണ്, പ്രകൃതിയിലതാ കാണുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ പറയും? നമ്മൾ പറയുന്നു ജീവികളെയൊന്നും കൊല്ലരുത്, തിന്നരുത് എന്ന് എന്തുകൊണ്ട് പറയുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്? ആ ജീവികൾക്കെന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണോ സഹജമായ, കേൾക്കുന്നുണ്ടോ, സഹജമായ അതിൻ്റെ അന്തചോദനകൾ അനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതിന് വിശക്കുന്നു, ആരും വേണം കൊല്ലുന്നു തിന്നുന്നു. മനുഷ്യനങ്ങനെയല്ല, മനുഷ്യൻ ചിന്തിക്കുന്നവനാണ്. ചിന്തിക്കുന്നവനാകുമ്പോൾ അവൻ്റെ ഉള്ളിൽ മറ്റ് ജീവികളെ അപേക്ഷിച്ച് മറ്റ് ജീവികൾക്ക് ഇല്ല എന്നുള്ളതല്ല, മറ്റ് ജീവികൾക്കും കാരുണ്യമുണ്ട്, സിംഹത്തിനുമുണ്ട് കാരുണ്യം. എല്ലാ ക്രൂര ജീവികളിലും കാരുണ്യമുണ്ട്, പക്ഷെ മനുഷ്യനങ്ങനെയല്ല. മനുഷ്യൻ അതിലുപരിയായിട്ട് അവൻ ചിന്തിക്കുന്നു. കാരണം ജീവിവർഗങ്ങളിൽ ഏറ്റവും ഡെവലപ്പായ ബ്രെയിനുള്ള മനുഷ്യനാണ്. അത്രയും ബ്രെയിൻ ഡെവലപ്മെന്റ് വേറെ ഒരു ജീവിയൊക്കെ ഉണ്ടായിട്ടില്ല. അതാണ് കാരണം. അങ്ങനെ വന്നപ്പോ ഇങ്ങനെ ഈ കാരുണ്യം, സ്നേഹം, ഇങ്ങനെയുള്ള വികാരങ്ങൾ കൂടുതൽ അവിടെ പരിണാമപരമായി തന്നെ പ്രകടമായിട്ടുണ്ട്. മനുഷ്യൻ അതുകൊണ്ട് അവൻ ചിന്തിക്കുന്നു. അവൻ ഹിംസയുടെ ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. മറ്റ് ജീവികൾക്ക് ഹിംസയുടെ ഗുണദോഷങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അപ്പോ ഹിംസയുടെ ഗുണദോഷം എന്താണ്? ഒന്നുമ്പ് പറഞ്ഞാണ്, എന്താണ് ഹിംസയുടെ ഗുണവും ദോഷവും എന്ന് പറയുന്നത്? ഹിംസ തനിക്ക് എങ്ങനെയാണോ ഹിംസ വേദന ഉണ്ടാക്കുന്നത്, അതുപോലെ മറ്റ് ജീവികളിലും ഹിംസ വേദന ഉണ്ടാക്കുന്നു. താൻ തൻ്റെ ഹിംസയെ, തൻ്റെ വേദനയെ, തൻ്റെ ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ ചിന്തിക്കുന്ന അതുപോലെ തനിക്കെങ്ങനെയാണോ ഹിംസ അനിഷ്ടമായിരിക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് ജീവികളുടെ ഹിംസയും അവർക്കും അനിഷ്ടമാണ്. താൻ തൻ്റെ വേദനയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പോലെ മറ്റ് ജീവികളുടെ വേദനയെ ഒഴിവാക്കാൻ ശ്രമിക്കും. അപ്പോൾ അവരുടെ ദുഃഖം പരിഹരിക്കാൻ താൻ ശ്രമിക്കുന്നു. അതാണ് മനുഷ്യന് മാത്രം ഉള്ള ഈ ചിന്താശേഷിയുടെ ഫലം. അഹിംസ അങ്ങനെയാണ് മനുഷ്യന് പ്രവർത്തിക്കുന്നത്. അല്ല, തിന്നാതിരിക്കുക എന്ന് പറയുന്ന ഒരു വ്രതം മാത്രമല്ല, ആ ഒരു വ്രതം ഇതിൻ്റെ ഭാഗമായി വരുമെന്നേ ഉള്ളൂ. അടുത്ത് പറയും, കൊല്ലാവൃതവും തിന്നാവൃതവും അതുവരും. അത് ഇങ്ങനെ ഒരു കാരുണ്യം എന്ന് പറയുന്ന ആ ഒരു വികാരം മനുഷ്യന്റെ വളരെ വികാസം പ്രാപിച്ച മസ്തിഷ്കത്തിൽ രൂപപ്പെട്ടു വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ ഒരു വരുന്ന അത് മനുഷ്യൻ ഇങ്ങനെ മുമ്പോട്ട് പരിണമിക്കും തോറും അത് അത്തരം ഗുണങ്ങൾ കൂടുതൽ കൂടുതൽ വികസിക്കുകയാണ്. അപ്പൊ ചില മനുഷ്യരിൽ ചിലപ്പോൾ അതിന് വേണ്ടത്ര വികാസം പ്രാപിക്കത്തില്ല. ഈ പരിണാമം എന്ന് പറയുന്ന എല്ലാ ജീവികളിലും ഒരുപോലെയല്ല സംഭവിക്കുന്നത്, പലതരത്തിലാണ് സംഭവിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള പലതും മനുഷ്യന് അറിയത്തുമില്ല. അപ്പൊ ചിലരിൽ അത് സംഭവിക്കുന്നില്ലെങ്കിൽ അവർ വളരെ ക്രൂരന്മാരായിരിക്കും. അപ്പോ അവർക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി വരത്തില്ല. അപ്പൊ നിങ്ങൾ സസ്യാഹാരം കഴിച്ചു എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ വേദനയെ, ദുഃഖത്തെ മനസ്സിലാക്കാൻ കഴിയണമെന്നും യാതൊരു നിർബന്ധവും. അത് മറ്റൊരു സംഗതിയാണ് നമ്മുടെ ഉള്ളിലുള്ള. ജനനം മുതലേ സസ്യഭക്ഷണം കഴിക്കുന്നു, അതുകൊണ്ട് ഒരാൾ ഒരിക്കലും സാത്വികനൊന്നും ആകത്തില്ല, വളരെ ക്രൂരനാകാം. സസ്യഭക്ഷണം കഴിക്കുന്നവരും അങ്ങനെ വളരെ ക്രൂരന്മാർ. അത് കേവലം ഒരു തിന്നാവൃതം മാത്രമാണ്, അത് കൊല്ലാവൃതം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ കൊല്ലാവൃതത്തിന് വേണ്ടിയിട്ട് അയാളെ തിന്നാവൃതം കൂടെ സ്വീകരിച്ചാൽ നല്ലത്. ഇതാണ് ഈ പറയും. അപ്പോ ഗുരുവിന്റെ ജീവ ചരിത്രത്തിൽ പറയുന്നുണ്ട് എന്താണ്, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ ജീവിക്കാനാണ് ജീവിതകാലം മുഴുവൻ ശ്രമിച്ചത്. ഒരു തന്നെ കടിക്കുന്ന ഒരു കൊതുവിനെ പോലും കടിക്കുകയോ കൊല്ലുകയോ ചെയ്യാത്ത അങ്ങനെ ഒരു അത് അങ്ങനെ ഒരു കൃപ എന്ന് പറയുന്നത് സാറിന് മനുഷ്യർക്കാണ്, ഇതാണത്തന്നെ. അത് ഈ ജൈനന്മാരുടെ പരമ്പരയിൽ വന്നതുപോലെയുള്ള ഒരു കൃപയാണ്. കാരണം മനുഷ്യർ വെറും സസ്യാഹാരികളിലൊന്നും അങ്ങനെ ഒരു കൃപ കാണത്തില്ല. നമ്മളിലും അങ്ങനെ ഒരു കൃപയില്ല. നമ്മളും അത്യാവശ്യം വന്നാൽ കൊല്ലും. നമ്മൾ തിരുമ്മിക്കൊല്ലും, ചവിട്ടിക്കൊല്ലും, അടിച്ചുകൊല്ലും, എല്ലാം ചെയ്യും. സസ്യമാണ് കഴിക്കുന്നത് അല്ലേ. കാലുറുമ്പ് കടിച്ചാൽ നമ്മൾ മറ്റേ കാലുകൊണ്ട് ആ കടിച്ചതിനെ ചവിട്ടും, കൊന്നു കളഞ്ഞു അല്ലേ. അത് അങ്ങനെ അങ്ങനെ ഒരു ജീവിതമാണ് ഗുരുവിൻ്റെ അഹിം ജീവിതമെന്ന്. ഒന്നിനെ ഹിംസിക്കാതെ ജീവിച്ചു അങ്ങനെ ജീവിക്കണമെന്ന് മറ്റുള്ളവരോട് നമുക്ക് കഴിയില്ലായിരിക്കും. എന്തിനെ ഹിംസിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. എന്തിനെ ഹിംസിക്കാൻ പാടില്ല? പ്രാണികളെ ഹിംസിക്കരുതെന്നും അതുകൂടെ പറഞ്ഞു. ഹിംസിക്കരുതെന്ന് പറഞ്ഞാൽ എന്തിനെ ഹിംസിക്കരുത്? പ്രാണികളെ ഹിംസിക്കരുത്. ഈ ഒരുപാട് ഒന്ന് ഒരു പ്രധാനമായ കാരണം എന്ന് വെച്ചാൽ പ്രാണികളെ ഹിംസിച്ചാൽ നമ്മൾ കാണുന്നത് ചുവന്ന മാംസവും രക്തവുമാണ്. അത് നമ്മുടെ മാംസത്തെയും നമ്മുടെ രക്തത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രധാന കാരണമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ രക്തവും നമ്മുടെ മാംസവും അത് തന്നെയാണ് ഒരു മനുഷ്യനെ മുറിച്ചാലും കാണുന്നത്. ആടിനെ മുറിച്ചാലും അത് തന്നെ കാണും. അതുകൊണ്ടൊക്കെ ആയിരിക്കും പഴയകാലത്ത് ക്രിസ്ത്യാനികൾ രക്തം വാർത്ത് കളഞ്ഞിട്ട് മാംസം കഴിക്കുന്നു. അപ്പൊ തൻ്റെ രക്തത്തോടുള്ള അതിൻ്റെ ഒരു സാമ്യം എന്താ അവൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ കൃപയുണ്ടാക്കുമായിരിക്കും. അതായിരിക്കും അവർ രക്തസമേതമായി എൻ്റെ ഒരു ഊഹമാണ് മാംസം ഭക്ഷിക്കരുത് എന്നുള്ള ഒരു ആശയം. അത് അങ്ങനെ വന്നപ്പോൾ പൊതുവെ ഒരു നിയമം വെച്ച് പ്രാണികളെ ഒന്നും കൊല്ലരുത്. മനുഷ്യനെ പോലെ തന്നെ വികാര വിചാരങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് പിന്നെ ഈ പ്രാണികൾക്കും കാരുണ്യമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്താണ് എല്ലാ പ്രാണികൾക്കും അതിൻ്റെ കുഞ്ഞുങ്ങളോട് കാരുണ്യമുണ്ടാവും. അത് ഈ പ്രകൃതിയിൽ ആ ജീവി വംശത്തിൻ്റെ അതിജീവനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ആ കൃപയാണ്. അത് ഏതെങ്കിലും മതങ്ങൾ പഠിപ്പിക്കുന്നതല്ല, മതങ്ങളതൊന്നും ബോധിപ്പിക്കുന്നതല്ല. അത് എന്ന് വെച്ചാൽ ഇത് അവനുള്ള ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അവനെ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ പ്രാണികളിലും ഉണ്ടാകും ആ കാരുണ്യം. പക്ഷേ അത് എന്തിനോടെ കാണിക്കത്തുള്ളൂ? തൻ്റെ കുഞ്ഞുങ്ങളെ അതിനെ അതിൻ്റെ അതിജീവനത്തിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളൂ. ആ അത് തന്നെ. ഇത് വിശക്കുമ്പോഴേ വേട്ടയെടുത്തോളൂ. അത് പിന്നെ അതിന് എന്താണ്, നമ്മളെപ്പോലെ ഭക്ഷണം റെഫ്രിജറേറ്ററിൽ കൊണ്ട് വയ്ക്കാനൊന്നുമുള്ള സംവിധാനമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതും കൊന്നിട്ട് എന്ത് ചെയ്തതിനെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചത്. അങ്ങനെയുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? അത് ആവശ്യം വരുമ്പോൾ കൊന്ന് തിന്നും, അതന്വേഷിച്ച് കിടക്കും, തിന്നും. തിന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വിശ്രമം ആവശ്യമാണ്. അപ്പോൾ അത് വിശ്രമിക്കും. വിശ്രമിക്കുമ്പോൾ അത് ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ അതിൻ്റെ ജീവശാസ്ത്രപരമായ കാരണങ്ങളാണ്. ഭക്ഷണം കഴിച്ചാൽ വിശ്രമിക്കണം. അത് പശുക്കളെ കണ്ടിട്ടില്ലേ? പുല്ല് തിന്നു കഴിഞ്ഞാൽ അത് വിശ്രമിക്കും. ജീവികൾക്കെല്ലാം ഉള്ള ഒരു സ്വഭാവം, മനുഷ്യനും ഉണ്ട് ആ സ്വഭാവം. അത് ദഹിച്ചു കഴിയുമ്പം വീണ്ടും അത് ചാടി എണീക്കും, ഭക്ഷണം തേടിയിറങ്ങും. അപ്പൊ കൊല്ലുന്നുണ്ടെങ്കിലും അതിനൊക്കെ കാരുണ്യമുണ്ട്, മനുഷ്യനും ഉണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ അവൻ്റെ വംശവർദ്ധന വേണ്ടി അതിൻ്റെ സന്താന പരമ്പരകളോട് മറ്റുള്ളതിനോടൊന്നും കാണിച്ചില്ലെങ്കിലും ഒരു കൃപ കാരുണ്യമൊക്കെ കാണിക്കും. ഏത് ദുഷ്ടൻ അത് കാണിക്കും. അല്ലെങ്കിൽ അവൻ്റെ ഈ പറയുന്ന ബ്രെയിനിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അതൊന്നും കാണിക്കത്തില്ല. ഓട്ടിസം ബാധിച്ചവരെ പോലെ ആയി. അതുകൊണ്ട് ഹിംസയ്ക്ക് അനുകൂലമായ യുക്തികളാണ് മനുഷ്യവർഗത്തിൽ ഉള്ളത്. അതുകൊണ്ടാണ് മനുഷ്യ ഇങ്ങനെ പരിണമിച്ച് പരിണമിച്ച്. പഴയകാലത്ത് എന്തായിരുന്നു? നിരന്തരമായ മനുഷ്യൻ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിലുള്ള ഫൈറ്റിംഗ് ആയിരുന്നു. ഒരു ഗോത്രം ഗോത്രമായിട്ട് എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പിന്നെ ഈ രാജ്യങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലുള്ള യുദ്ധമായി മാറി. ഈ മതങ്ങൾ പോലും ഉണ്ടായത് എന്താണ്, ഈ ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. മതങ്ങൾ ഒരു ഗോത്രത്തെ ഒരുമിപ്പിച്ച് നിർത്തുക എന്ന് വെച്ചാൽ ആ ഗോത്രത്തെ ഒരുമിപ്പിച്ച് എന്താണ്, നിങ്ങൾക്ക് സ്നേഹം വേണം, സഹോദര്യം വേണം, ഐക്യം വേണം, എല്ലാം എവിടെ വേണം? നിങ്ങളുടെ ഗോത്രത്തിനുള്ളിൽ. എന്തിന്? ഓരോ ഗോത്രത്തിലും ഓരോ നേതാക്കന്മാർ വരണം, മത നേതാക്കന്മാർ. അവരൊന്ന് അവരെ ഉദ്ബോധിപ്പിക്കും, നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, യോജിച്ച് നിൽക്കണം. എന്തിന്? അവിടെ മറുവശത്ത് വേറൊരു ഗോത്രമുണ്ട്, അത് നിങ്ങളുടെ ശത്രുക്കളാണ്. അപ്പോ ഒരു ഗോത്രത്തിനുള്ളിലും മനുഷ്യന് പരസ്പരം ഐക്യവും, അസയം മറുഗോത്രത്തിനോട് യുദ്ധം ചെയ്യണം. ബൈബിളിൽ പഴയ നിയമം നോക്കിയാൽ ഇത് തന്നെയാണ് അവിടെ. അപ്പൊ അങ്ങനെ ഒരു യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു ആവേശവും ശക്തിയും കൊടുക്കാനാണ് അവർക്ക് ദൈവം. പറയുന്നത് നമ്മളെല്ലാം യോജിച്ച് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗോത്രത്തിൻ്റെ ഒരു ദൈവമുണ്ട്, ആ ദൈവം നമ്മളെ രക്ഷിക്കും, നമ്മുടെ കൂടെയുണ്ട്. അതവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ നമ്മുടെ ഗോത്രത്തിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവൻ്റെ ഗോത്രത്തെ നശിപ്പിക്കും, അവനെ തീരൊട്ട് വറുക്കും. ഇതൊക്കെ നിരന്തരം നമ്മുടെ എല്ലാ മത സാഹിത്യങ്ങളിലും ഇതുണ്ട്. ഗോത്രീയമായ ഐക്യമാണ് പണ്ടി ഐക്യം എന്നൊക്കെ പറയുന്നത്. പിന്നെ അത് പുരോഗമിച്ച് വന്നപ്പോഴാണ് അത് അങ്ങനെ അത് പോരാ, മനുഷ്യരുടെ എല്ലാവരുടെ ഏകത്വം വരണം. അപ്പൊ എതിർ ഗോത്രത്തെ ഹിംസിക്കുകയല്ല, ആരെയും ഹിംസിക്കരുതെന്നുള്ള കാഴ്ചപ്പാട് വളരെ പിൽക്കാലത്ത് വന്നതാണ്. ഒന്നിനെ ഹിംസിക്കരുത്. ഭാരതത്തിലാണെങ്കിൽ അത് വളരെ നേരത്തെ വന്നു. ജൈനന്മാർ തന്നെ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നു, ഒന്നിനെ ഹിംസിക്കരുത്. ആ സമയം ഇപ്പൊ ഇസ്ലാം മതം നോക്കുകയാണെങ്കിൽ 7-ാം നൂറ്റാണ്ടിലാ വന്നു. അവർ പറയുന്ന എന്താണ്? നമ്മളെ ഒരുമിച്ച് ജയിക്കണം, മറ്റു ഗോത്രങ്ങളോട് നിങ്ങൾ രൂക്ഷതയുള്ളവനായിരിക്കണം എന്നാണ് പഠിപ്പിച്ചത്. അവരുടെ ഐക്യം സാഹോദര്യം എല്ലാം എന്താണ്? പരസ്പരം പോരടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എതിരെ ഒരു ശത്രുവിനെതിരായി യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഐക്യം വേണം, ഗോത്രീയ ചിന്ത വേണം. നമ്മൾ പറയാറില്ലേ, നമ്മുടെ ഭാരതീയരുടെ ഐക്യത, അഖണ്ഡത എന്നൊക്കെ പറയുമ്പോൾ എന്താ അതിൻ്റെ ഇരിക്കുന്നത്? അത് ആ പഴയ ഗോത്ര ചിന്തയുടെ ഒരു ഭാഗമാണ്. ഭാരതീയരെല്ലാം എന്തായിരിക്കണം? യോജിച്ചിരിക്കണം. എന്ത്? നമുക്ക് പുറത്ത് ശത്രുക്കളുണ്ട്, അവരെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ പഠിക്കുന്ന, അതാണ് എല്ലാ മനുഷ്യരും ഒന്നാണ്. അങ്ങനെ ഒരു ചിന്ത, അത് ഇന്ന് മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നു. നമ്മളെ ഏതെങ്കിലും ഒരു നാട്ടിലുള്ള ജനങ്ങളുടെ ഐക്യം അല്ല, ലോകത്തിൻ്റെ മുഴുവൻ എന്ത് വേണം? ഐക്യം ഉണ്ടായ പിന്നെ നമുക്ക് ആരോട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ ശത്രുക്കളില്ലല്ലോ. അപ്പൊ വേറൊരാളെ ശത്രുവായി കണ്ടുകൊണ്ട് നമ്മൾ ഐക്യപ്പെടുക എന്ന് പറയുന്ന പഴയ ഗോത്രീയതയുടെ ഭാഗമാണ്. പണ്ടത്തെ ആണ് പറയുന്നത് ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് ജയിക്കണം, മുസ്ലിങ്ങളെല്ലാം ഒരുമിച്ച് ജയിക്കണം. ഗോത്രീയമായ സംഘടനയാണ്. എന്തിനു വേണ്ടി? എന്തിനാ ഒരുമിച്ചിരിക്കുന്നു? മറ്റേ മുസ്ലിമിനെ കശാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഹിന്ദുവിനെ കശാപ്പ് ചെയ്യണം, ക്രിസ്ത്യാനിയെ കശാപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ചിരിക്കണമെന്നാണ്. ഇതൊരു മതത്തിൻ്റെ പേര് പറഞ്ഞാലും ശരി, ഒരു രാജ്യത്തിൻ്റെ അതിരുകൾ വെച്ചുകൊണ്ട് പറഞ്ഞാലും ശരി, അതൊക്കെ ഹിംസയാണ്. അവിടെയൊക്കെ ഹിംസയുണ്ട്. അപ്പോ ഈ ഗോത്രീയ ചിന്തയുള്ളവൻ്റെ ഒരടയാളമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഗോത്രീയ ചിന്തയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം. നിങ്ങളെ തിരിച്ചറിയാം. എങ്ങനെ? അങ്ങനെയല്ല. നമ്മൾക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു സ്നേഹം തോന്നും, ഇവരൊക്കെ നമ്മുടെ ആൾക്കാരാണെന്ന് തോന്നും, സ്വന്തം ആൾക്കാരാണ്. എല്ലാവരെ കണ്ടാലും അത് തോന്നുന്നില്ല അല്ലേ? നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുന്നു, അവിടെ നോക്കുമ്പോഴത്തേക്ക് ചില പടങ്ങളൊക്കെ ഇരിക്കുന്നതാണ്, നമ്മുടെ ആളാണ്. അതാണ് എൻ്റെ ഒന്നാമത്തെ അടയാളം, തോന്നുമില്ലേ ഇത് നമ്മുടെ ആളാണ്. ഇതാണ് ഈ പ്രാചീനമായ മനുഷ്യന്റെ ഗോത്രീയ ചിന്ത. കൊടി വയ്ക്കും, കൊടി പടം, ഗോത്രീയതയാണ് പഴം. അപ്പോ നമ്മൾക്ക് ഒരു സ്നേഹം വേണം, പഴയ ഗോത്രീയ ചിന്തയാണ്. ആ ദിവസം നമ്മൾ വേറൊരു വീട്ടിൽ കയറി ചെല്ലുന്നു, നമ്മൾ അധിക ദിവസമേ അവിടെ ഇരിക്കത്തില്ല, അവിടെ പടമില്ല, ഇത് വേറെ ഗോത്രമാണ്. അവിടെ നമ്മൾ അടയാളങ്ങളിലൂടെ തിരിച്ചറിയും ഗോത്രീയതയുടെ, ഈ ആ ഗോത്രീയതയുടെ വേറെ ഭാഗമാണ് രാഷ്ട്രീയം. നമ്മൾ തിരിച്ചറിയുന്നു, ചില കൊടികൾ കാണുമ്പോൾ നമുക്ക് അവരോട് ഇത് നമ്മുടെ ആളാണ്, അതും ഗോത്രീയതയാണ്. കൊടി കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നു, ചില മുദ്രാവാക്യങ്ങൾ കണ്ട് തിരിച്ചറിയുന്നു, ചില നേതാക്കന്മാരെ കണ്ട് നമ്മൾ തിരിച്ചറിയുന്നു, ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണ്. ഇതൊക്കെ ഗോത്രീയത എന്ന് വെച്ചാൽ പ്രാചീനമായി മനുഷ്യൻ രൂപപ്പെടുത്തിയ ഒന്നാണ്. അത് നമ്മൾ രാജ്യങ്ങൾക്ക് അതിർത്തി വയ്ക്കുമ്പോഴും ശരിക്കും നമ്മൾ വരുന്ന ആ ഗോത്രീയതയാണ്. അതിൽ അടിസ്ഥാനപരമായി വരുന്ന എന്താണോ ഒരു ഹിംസാത്മക മനോവൃത്തിയാണ്. അവിടെ നമുക്ക് സ്നേഹം വരുന്നത് എന്താണോ, നമുക്ക് ഐക്യപ്പെടാൻ കഴിയുന്ന ആ ഒരു വിഭാഗത്തോട് മാത്രമേ നമുക്ക് സ്നേഹം വരൂ. മറ്റുള്ളവരെ നിന്ന് നമ്മളൊരു അകലം പ്രാപിക്കും, അവരോട് നമ്മുടെ ഉള്ളിൽ ഒരു അകൽച്ച ഉണ്ടാവും. ആ അകൽച്ച എന്ന് പറയുന്ന ഒരു ഹിംസയുടെ തുടക്കമാണ്. മതത്തില്, ജാതീയത്തില്, ദേശീയതയിലെല്ലാം ഈ ഹിംസാത്മകതയുണ്ട്. അത് ചെറുതായിട്ടായാലും വലുതായിട്ടായാലും ഉണ്ട്. അതാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് തിരിയുന്നത് അല്ലേ? നമ്മുടെ ഒരാളിനെ കൊന്നാൽ നമുക്ക് വേദന വരും, നമ്മുടെ പാർട്ടിക്കാരനെ കൊന്നാൽ വേദന വരും. നമ്മുടെ രാജ്യവും അടുത്ത രാജ്യവും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. നമ്മുടെ രാജ്യത്തിലുള്ള ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് വേദന, പക്ഷേ മറ്റിടത്താണ് കൂടുതൽ ചത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം വരുന്നില്ലേ? നമ്മുടെ ഒരാളാണ് മരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാൻ വീരസ്വർഗത്തെ പ്രാപിച്ചു, മറ്റവനാണ് മരിക്കുകയാണെങ്കിൽ ഒരു തീവ്രവാദി ചത്തുപോയി, പട്ടി ചത്തു എന്നൊക്കെ പറയുമ്പോഴാണ്. അതും എന്താണോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹിംസാത്മകമായ മനോഭാവമാണ്, അവിടെ ഹിംസയാണ്. കാരണം ഈ ജീവന്മാർക്കെല്ലാം നമ്മൾ ഇവിടെ പറയുന്ന പോലെ ആത്മസഹോദരാണെന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മുടെ ഈ ഒരു നമ്മളൊരു വര വരച്ചിട്ട് ആ വരയ്ക്ക് അപ്പുറമുള്ളവൻ ചാകുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും? എങ്ങനെ വരും അത്? ഈ ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആത്മസഹോദരനാണോ എല്ലാ മനുഷ്യരും എന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതൊക്കെ അടിസ്ഥാനപരമായ ചിന്താഗതികളൊക്കെ തെറ്റാണ്. അപ്പൊ നമുക്ക് മനുഷ്യകുലത്തെ പോലും ഒന്നായി കാണാൻ പറ്റുന്നില്ല. പിന്നെയാണോ എല്ലാ പ്രാണികളെയും സഹോദരങ്ങളായി കാണുന്നത്? അപ്പൊ ചിലർ പറയുന്നത് അതിനെല്ലാ തീവ്രവാദം കൂടിയേ തീരൂ, തീവ്രവാദം കൂടിയാൽ ഇതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റുമോ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ അതിജീവിക്കാൻ പ്രയാസമാണ്. ആരും തീവ്രവാദത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല, അങ്ങനെ വരുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തും നാശനഷ്ടങ്ങളുണ്ടാവും, ഒരിടത്ത് മാത്രമായിട്ടത് നിൽക്കത്തില്ല. അപ്പച്ചോദിക്കും, നമ്മൾ മാത്രം അഹിംസാവൃതം സ്വീകരിച്ചാൽ മതിയാ, മറ്റുള്ളവർക്കും വേണ്ടേ? അപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യ സമൂഹത്തിന് മൊത്തം വേണ്ട, അവരിൽ മൊത്തം ഈ പരിവർത്തനം സംഭവിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി. നമ്മൾ ആത്മസഹോദരരാണെന്നുള്ള, നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള വലിയ ആശയങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ സങ്കുചിതമായ നമ്മുടെ ചിന്താഗതികളിൽ നമ്മൾ സന്തോഷിക്കുന്നവരുമാണ്. അതാണ് വളരെ വിചിത്രമായ ഒരു സംഗതി. നമ്മൾ വേണമെങ്കിൽ പറയും എന്താണ്, എല്ലാവരും ഒരു ആത്മാവാണെന്ന് പറയും. അത് വേണമെങ്കിൽ പറയും, ആത്മസഹോദരൻ എന്ന് പറഞ്ഞ് നമ്മൾ പറയും എല്ലാവരും ഒരാത്മാവാണ്, അതുകൊണ്ട് സഹോദരനാണെന്ന് പറയും. പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോഴോ പറയും, അത് പ്രവൃത്തിയിൽ അത് നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റത്തില്ല എന്നും പറയും. അതൊക്കെ ശരിയാണ്, ഞങ്ങൾ പറയുന്ന തത്വമാണ്, തത്വത്തിൽ അതൊക്കെ ശരിയാണ്. പക്ഷെ ജീവിതത്തിൽ അതൊരിക്കലും പ്രായോഗികമാക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ ആ തത്വം എന്ന് പറയുന്നത് ശരിയാണ്, ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റത്തില്ല. കാരണം ജീവിതവുമായി ബന്ധമില്ലാത്ത തത്വങ്ങളെ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഒരിക്കലും കഴിയത്തില്ല. അതൊക്കെ ഒരാശയമായിട്ട് നമ്മുടെ മനസ്സിരിക്കത്തേ ഉള്ളൂ. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, എല്ലാവരും ഒരു ആത്മാവാണ്, അതുകൊണ്ട് കൊല്ലരുതെന്നല്ല, പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്നറിയാം. അതുകൊണ്ടെന്ന് പറയുന്നത് എല്ലാവരും ഒരു അമ്മയുടെ മക്കളാണ്, ഒരു പ്രകൃതിയിൽ പിറന്നതാണല്ല. ഇതൊരു ഭൗതികമായ യാഥാർത്ഥ്യമാണ്. എല്ലാവരും ഒരു പ്രകൃതിയിൽ രൂപപ്പെട്ടു എന്ന് പറയുന്നത് ഭൗതിക യാഥാർത്ഥ്യമാണ്. അപ്പൊ ഭൗതികമായ കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും യാഥാർത്ഥ്യ ബോധമുള്ള ഒരു വശമാണ്. അപ്പൊ അങ്ങനെ ഒരു ഭൗതികമായ ബോധം നമുക്ക് ആവശ്യമാണ്. അതെവിടെ ആവശ്യമായിരുന്നു? സമൂഹത്തിൻ്റെ സമൂഹ ജീവിതത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് മാത്രമേ ഒരു മനുഷ്യനെ അഹിംസകനാക്കൂ. അതുകൊണ്ടാണ് ഈ മതങ്ങൾക്കൊന്നും ഒരിക്കലും മനുഷ്യനെ, മതങ്ങൾക്കെന്ന് വെച്ചാൽ എല്ലാ മതങ്ങൾക്കും ഒരുപോലെ മനുഷ്യനെ അഹിംസാവാദിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യനെ അഹിംസാവാദിയാക്കിയിട്ടുണ്ടെങ്കിൽ ചില ആശയങ്ങളാണ്, ചില വ്യക്തികളുടെ ആശയങ്ങളാണ്. ഗുരു ഒരു വ്യക്തിയാണ്, വ്യക്തിയുടെ ആശയം ഒന്നും മതമല്ല. വർദ്ധമാന മഹാവീരൻ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ആശയങ്ങളാണ്. പിൽക്കാലത്താണ് അതൊക്കെ മതമായത്, അതിന് മതമാക്കിയെടുത്താണ്. ആശയങ്ങളെ പിന്തുടരുക എന്നുള്ളതാണ്. മതത്തിൻ്റെതായ രീതി വരുമ്പോൾ അത് മാറും, രീതികളെല്ലാം മാറിപ്പോകും. അതുകൊണ്ട് ഈ പറയുന്ന എന്താണ്, ദേശ അതിർത്തികൾ, മതഭേദങ്ങൾ, സിദ്ധാന്ത ഭേദങ്ങൾ, ഇതെല്ലാം മനുഷ്യനിൽ ഹിംസയുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒരു ഒരു തരത്തിൽ അത് അഹിംസയ്ക്ക് പ്രേരകമല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിൻ്റെ ആരാധകരാണെങ്കിൽ മറ്റ് സിദ്ധാന്തക്കാരും നിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടും, സൈദ്ധാന്തികമായി ഏറ്റുമുട്ടും. അങ്ങനെയാണ് ഇതുവരെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചത്. ഈ അഹിംസ വേണം, ഹിംസ ആയിക്കോട്ടെ, അഹിംസ വേണ്ട, എന്താ കുഴപ്പം? ലോകത്തിൽ കുറച്ച് ഹിംസയൊക്കെ ആവശ്യമാണെന്ന് ചിലർ പറയും. അങ്ങനെ ഹിംസാത്മകമായി സമൂഹത്തിൽ കുറെ ഹിംസ നിലനിന്ന എന്തുവരും, എന്താ കുഴപ്പം? അങ്ങനെ ഹിംസ തന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും ഈ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, ശാന്തി ഇത് നേടാൻ പറ്റില്ല. ഇതാണ് ഹിംസ കൊണ്ട് വരുന്ന ഒരു ദോഷം. നിങ്ങൾ എത്ര വലിയ തത്വചിന്തയും സിദ്ധാന്തങ്ങൾ കൊണ്ട് നടന്നാലും ശരി, സമൂഹം ഹിംസാത്മകമാണോ? പിന്നെ ഈ തത്വചിന്ത കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. നിങ്ങളുടെ മനസ്സിന്റെ സമനിലയെ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റില്ല. ചുറ്റുപാട് ഹിംസയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് ശാന്തിയെ നിലനിർത്താൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ശാന്തിയെ നിലനിർത്താൻ പറ്റും. ആ ഹിംസ നിങ്ങളെ വന്ന് നേരിടാതിരിക്കുന്നിടത്തോളം കാലം ഹില്ലർ മറ്റുള്ളവരെയൊക്കെ കൊന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അയാൾക്ക് സന്തോഷം വരുന്നു മറ്റുള്ളവരെ കൊല്ലുന്നത്. പക്ഷെ ആ ഹിംസ തൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ ആ നിമിഷം എന്ത് ചെയ്തു? അയാളുടെ എല്ലാ സന്തോഷവും സുഖവും സമാധാനവും എല്ലാം പോയി. അപ്പൊ അയാൾ നരകത്തെ നേരിട്ട് കണ്ട് സ്വന്തം പട്ടാളക്കാരെ കൊണ്ട് അവിടെ തന്നെ ആവശ്യപ്പെട്ടു, തന്നെ വെടിവെച്ചുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയെ തൻ്റെ മക്കളെ എല്ലാത്തിനെയാണ് അവരെ കൊണ്ട് തന്നെ വെടിവെച്ച് കൊല്ലിപ്പിച്ചു. അതുവരെ അയാൾ എന്ത് ചെയ്തു? ഹിംസ നടത്തിയിട്ട് വളരെ സന്തോഷമായിട്ടുണ്ട്. ഇപ്പൊ ലോകത്തെല്ലാം അഹിംസ ഉണ്ടാക്കിയിട്ട് ലോകത്ത് അഹിംസ നിലനിന്നാലേ നമുക്ക് സന്തോഷവും സമാധാനവും നിലനിർത്തും. അപ്പൊ ലോകത്ത് അഹിംസ എന്ന് പറയുന്നത് എങ്ങനെ നിലനിർക്കും? അത് അഹിംസയെ സംബന്ധിച്ചുള്ള ഉപദേശം കൊണ്ടേ നിലനിർത്തും. തത്വചിന്ത കൊണ്ടൊന്നും നിലനിർത്തത്തില്ല. അതാണ് എൻ്റെ, അതുകൊണ്ടാണ് ഈ ഒരു കാഴ്ചപ്പാടിന് പ്രാധാന്യം വരുന്നത്. ഒരു പ്രകൃതി പെറ്റ മക്കളാണെന്നുള്ള ഒരു ബോധം മനുഷ്യനുണ്ടാകുന്ന കാലത്തെ ഈ സമൂഹത്തിൽ യുദ്ധങ്ങളൊക്കെ അവസാനിക്കത്തുള്ളൂ. മനുഷ്യന് സഹവർത്തിത്വം സഹോദരി ഇതൊക്കെ ഉണ്ടാവും, വേറെ ഒരു സിദ്ധാന്തം കൊണ്ടും അത് ഉണ്ടാകത്തില്ല. മറ്റെല്ലാം മനുഷ്യന് എന്താണ്, അവൻ്റെ കേവലമായ ബുദ്ധിയുടെ ഒരു ശാന്തിക്ക് സമാധാനത്തിനും വേണ്ടി കൊണ്ടുനടക്കുന്ന സിദ്ധാന്തം. ഒരു വ്യക്തിയുടെ എൻ്റെ സമാധാനത്തിനും എൻ്റെ സന്തോഷത്തിനും വേണ്ടി ഞാനൊരു സിദ്ധാന്തമായിട്ട് നടക്കും. പക്ഷെ സമൂഹത്തിൽ അഹിംസ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി വേറെ നോക്കണം. ഇപ്പൊ കൊല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു വ്രതം തന്നെ അവിടെ കൊണ്ടുവരണം, എന്നാലേ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഈ പറയുന്ന ആത്മാവ് ഒന്നാണ്, മനുഷ്യരൊന്നല്ല, അതാണ്. മനുഷ്യരെല്ലാം വേറെ വേറെയാണെങ്കിലും ആത്മാവ് ഒന്നാണ് എന്നുള്ള സിദ്ധാന്തമൊക്കെ പണ്ടേ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരിക്കലും ഹിംസ ഉണ്ടാകാത്ത ഒരു കാലം ഉണ്ടായിട്ടില്ല. പലതരത്തിലുള്ള ഹിംസകളും ഇവിടെ നിരന്തരം ഉണ്ടായി. മനുഷ്യനെ ഇത്തരത്തിൽ ബോധ അഹിംസയ്ക്ക് വേണ്ടി തന്നെ മനുഷ്യനെ ബോധവൽക്കരിക്കണം. അങ്ങനെ ഒരു ബോധം, അങ്ങനെ ഒരു വിദ്യാഭ്യാസമാണ് ഒന്ന് കൊടുക്കേണ്ടത്. അഹിംസയുടെ വിദ്യാഭ്യാസം നമ്മുടെ സിലബസിൽ കൊണ്ടുവരണം. കൊല്ലരുത് എന്നുള്ള ഒരു വിദ്യാഭ്യാസം മനുഷ്യൻ്റെ മനസ്സിൽ ഒരു വിദ്യാഭ്യാസത്തിൽ സിലബസിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം. പക്ഷെ അത് ചെയ്യില്ല. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യം ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്, അവരാണ് ഭരണാധികൾ. അവർ കൊലയിൽ വിശ്വസിക്കുന്നവരാണ്, എല്ലാവരും പരസ്പരം കൊല്ലാമെന്ന് കരുതുന്നവരാണ്, എല്ലാവരും സൗകര്യം കിട്ടാൻ കൊല്ലുന്നവരാണ്. അതുകൊണ്ട് കൊല്ലരുതെന്നവർക്ക് വിദ്യാഭ്യാസം ജയിപ്പിക്കാൻ അത് കഴിയത്തില്ല. അപ്പോൾ ലോകത്ത് അവർക്കും എന്താണ് ഭരിക്കാൻ വേണ്ടി അവർക്ക് അഹിംസ ആവശ്യമാണ്, ഹിംസ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ സമൂഹത്തിലൊക്കെ ഇറങ്ങിയിട്ട് കൊല്ലരുതെന്നുള്ള ഇത്തരം ആശയങ്ങളാണ് ആൾക്കാരെ ബോധവൽക്കരിക്കേണ്ട. ഇതൊക്കെയാണ് ഇത് പറഞ്ഞ മനുഷ്യന് കുറേയൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. തത്വചിന്ത പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവം പേർക്ക് അത് മനസ്സിലാവും. അത് മനസ്സിലായാൽ തന്നെ എന്താ, ഞാൻ മനസ്സിലാക്കിയാൽ എനിക്ക് കൊള്ളാം. അത് മറ്റൊരു മനുഷ്യന് അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാകത്തില്ല. അവനതിനെ ഉൾക്കൊണ്ടാലേ ഗുണമുണ്ടാവും. കൊല്ലരുതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കൊല്ലരുതെന്നൊരാശയം എനിക്കുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ മുഖാന്തരം എത്ര പേര് രക്ഷപ്പെടും, സമൂഹത്തിന് മുഴുവൻ അത് ഗുണം. അപ്പൊ ഇത് സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരാശയം ഇവിടെ പറയുന്ന അഹിംസ കൊല്ലരുത് എന്ന് പറയും. പിന്നെ പറയും അത് പ്രായോഗികമല്ല എന്ന് വെച്ചാൽ നമുക്ക് ഹിംസിക്കണമെന്നുള്ള ഒരു വാശി നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം നമ്മളിരിക്കുന്ന നമ്മളെല്ലാവരും ഗോത്ര മനുഷ്യരാണ്, അതുകൊണ്ട് നമ്മൾ പോരടിച്ചാണ് വന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ എന്താണ് കൊല്ലാനുള്ള ഒരു ഇതുണ്ട്. അത് ഇപ്പം നമ്മൾ സന്യാസിമാരായി എന്ന് വിചാരിക്കുന്നു, അത് പോകത്തില്ല. ഇവിടെ എത്ര അടികടന്ന സ്ഥലമാണ്, എത്ര പേർക്ക് അടി കൊണ്ടിട്ടുണ്ട്, ആവശ്യം ഒന്നാമയെടുത്ത് പ്രയോഗിക്കും, അടിക്കും. ഞാൻ ഭാഗ്യം കൊണ്ട് അടി കിട്ടാതെ രക്ഷപ്പെട്ട ആളാണ്, വെറും ഭാഗ്യം മാത്രം. ഇനി കിട്ടില്ല എന്നുറപ്പൊന്നും ആര് പുറത്തുനിന്നാരും വന്നല്ല. ഈ അദ്വൈതമൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് അടിക്കുന്നതും അടിപ്പിക്കുന്നതും. വിവേക ചൂടാമണി പറഞ്ഞ് ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവനെ സാക്ഷിയല്ല എന്നെയാക്കില്ലല്ലോ. ഇതാണ് ഈ അദ്വൈതത്തിൻ്റെ ഒരു ഗുണം, കൊല്ലാനും ഇത് പറയാം. മനസ്സിലായോ? ഞാൻ സാക്ഷിയാണ്, അപ്പൊ എന്നെ ഒന്നും ബാധിക്കട്ടെ. പണ്ട് നമ്മുടെ ഇന്നലെ കൂടെ ഇരുന്ന ഒരു സ്വാമി ഉണ്ടല്ലോ, ഏത് ജഡാസ്വാമി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ആ ശാരദാമണത്തിന് മുമ്പേ വെച്ച് വേറൊരു സ്വാമി ഒരൊറ്റ അടി ഇതാ കിടക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ, മറ്റേ അടിച്ച ആൾ നല്ല നീളവും തടിയും ഒക്കെ ഉള്ള ആളാണ്, ഇവിടെ തന്നെ ഉണ്ട് ആള്. പിന്നെ ആശുപത്രി പോയി കിടന്നു. എന്തിനടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുപ്പിച്ചതാണ്, അല്ല തനിയെ അടിച്ചതല്ല. എന്തിനടിപ്പിച്ചത്? എന്തിനടിച്ചത്? ഇവിടെ ഇലക്ഷനി മത്സരിച്ച് അത്രയേ ഉള്ളൂ. ഈ സംഭവം അറിഞ്ഞിട്ടില്ലേ? മറക്കണം, നിങ്ങൾ ഇതൊക്കെ മറക്കും, മറന്നാലേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ. നമ്മളെ ആശുപത്രി കൊണ്ടുപോയത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. എത്രയാണ് അടുക്കളയിൽ വിറവ് പള്ളി എടുത്ത് വെച്ച് അടിച്ച ഓർമ്മയുണ്ടോ കുറച്ചു പേരെ? ഒരാൾ ഇപ്പോഴും ആളുടെ നടു ശരിയായിട്ടില്ല. അവിടെ ചെന്ന് ഭക്ഷണം എടുത്തതിനാണ് അല്ലേ? ഇത് അടിക്കുന്നതല്ല അടുപ്പിക്കുന്നതാണ്. അടുപ്പിക്കുന്ന ആൾ എന്താ പറയുന്നത്? വിവേക ചൂടാമണി, എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുക. അദ്വൈതം കൊണ്ടൊന്നും യാതൊരു ഉപയോഗവുമില്ല. ഈ അദ്വൈതം പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിന് വേണ്ട വന്ന അവർ പറയും പണ്ട് കൃഷ്ണനല്ലേ ഉപദേശിച്ചത്, എന്നിട്ട് കൃഷ്ണനല്ലേ ആൾക്കാരെയൊക്കെ കൊന്നത്, പിന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടെ തീർന്നോ? ഉടനെ കൃഷ്ണനെയും ഭഗവത്ഗീതയും കൊണ്ടുവരും. നായം ഹന്തിന ഹന്യതേ, ആരും കൊല്ലുന്നുമില്ല, ആരും ചാവുന്നുമില്ല. ഇതൊക്കെ ഈ അടി കൊള്ളാത്തവന് ഇതൊക്കെ പറയാൻ സുഖമാണ്. അടി കൊള്ളുന്നവനോട് ഒത്തിരി അടി ഇവിടെ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേര് അടിച്ചിടുന്നതും എടുത്തു മാറ്റുന്നു. പിന്നെ അവസാനം പോലീസ് വന്ന് ഒരടിയൂടെ കണ്ടെത്തി. അപ്പോ എന്താണ് അവിടെ ജാതി ഭേദം മതദ്വേഷം ഒന്നുമില്ല, എല്ലാവനും കിട്ടി. മറ്റതങ്ങനെയല്ല, ആള് നോക്കി അടിച്ചത്, ഗ്രൂപ്പ് നോക്കി അടിച്ചത്. സംബന്ധിച്ച് കാവി മാത്രമേ ഓക്കെയുള്ളൂ. അത് നല്ലതെന്നുള്ള രീതിയിലല്ല ഞാൻ അങ്ങനെ അത് സന്തോഷിക്കുകയല്ല, അത് മോശം തന്നെയാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു അടി നല്ലതാണെന്ന് തന്നെ ഞാൻ പറയും. വന്നത് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നുള്ളതാണ്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി. ഇത് മുഴുവൻ അടിപ്പിച്ചത് ഒരാളിൻ്റെ പ്രവൃത്തിയാണ്. ഒറ്റയാളാണ് ഈ മുഴുവൻ അടി ഉണ്ടാക്കിയത്. അപ്പോൾ ആളിൻ്റെ ആയുധം എന്താണ്? ഭഗവത്ഗീതയും വിവേക ചൂടാമണിയും. സാക്ഷിയാണ് അടിപ്പിക്കുന്നത്. സാക്ഷിയെ ഒന്നും ബാധിക്കത്തില്ല, ഇതാണ് പറയുന്നത്. അപ്പോൾ അദ്വൈതം എന്ന് പറയുന്നത് കൊണ്ടൊന്നും പറ്റില്ല. അവിടെ ഇത് അത് ഈ അടി അടക്കുമ്പോഴത്തേക്ക് ഈ അടി കൊണ്ട ഒരാൾ ഈ അടിപ്പിച്ചാളിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു കത്തിയും തയ്യാറാക്കി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞതാ, ഇത് അയാളുടെ പള്ളക്കകത്ത് കയറ്റാനാണ്, ആരെ അടിപ്പിച്ചാൽ. ഞാൻ വളരെ വളരെ സൗമ്യമായി പറഞ്ഞ് അയാളെ ഇന്ന് കത്തിഞ്ഞ് വാങ്ങി. ഇപ്പം ഞാൻ പച്ചക്കറി എരിയുന്ന ഈ കടാരം ഉണ്ടാണ്, ഇന്നും ഞാനത് സൂക്ഷിക്കുന്നുണ്ട് ആ പഴയ ഓർമ്മയ്ക്ക്. അന്ന് ഞാനൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ആ കത്തി ആ പള്ളി കയറിയെന്ന് യാതൊരു സംശയം. ഇപ്പം മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യം ഒക്കെ വരുമ്പോൾ ഇവരൊക്കെ ഈ പറയുന്ന അദ്വൈതവും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനും വെട്ടാനും ഒക്കെ തയ്യാറാണ്. അപ്പോൾ കൊല്ലരുത് എന്ന് പറയുന്ന ഒരാശയം, ഹിംസിക്കരുത് എന്ന് പറയുന്ന ഒരാശയം, ഇതും ഗുരുദേവൻ തന്നെ പറഞ്ഞത്. പക്ഷേ ആര് കേൾക്കാൻ? അതൊന്നും ആരും ചെവിക്കൊള്ളത്തില്ല എന്നാണ്. അപ്പൊ ഇതിനൊരു എന്താണ്, വളരെ ഇത് നമ്മുടെ നമ്മൾ വ്യക്തികൾ തമ്മിലോ ഒരാശ്രമത്തിലോ അല്ല, മനുഷ്യ സമൂഹത്തിന് മൊത്തം വേണ്ട ഒരാശയമാണ്. കൊല്ലരുത്, ഹിംസിക്കരുത് എന്ന് പറഞ്ഞു. ശരി.